శాఖ సంతే నిని చుండిలెందే అరువ సఖిత నధర కాంతియో ఓమలయే పరయు నీ విని నిన్ను పారి వన్న లావణ్యం వైశాఖ సంతే నిని చుండిలెందే సఖిత నధర కాంతియో തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടുന്നു ഒരു യുഗം ഞാൻ തപസിരുന്നു ഒന്നു കാണുവാൻ കഴിഞ്ഞ കാലം കൊഴിഞ്ഞ സുമം പൂത്തുവിടുന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു മുഖമാമിൻ മനസ്സിൽ ഗാനമായി നീ ഉണർന്നു ഹൃദയമെതുള്ള തന്ത്രിയേരി ദേവാമൃതം വൈശാഖ സന്ധ്യേ നിന്നെ ചുണ്ടിലെന്തേ അരുണ സഖിത നഗര കാന്തിയോ മലരിതളിൽ മണിശലഭം വീണുമയങ്ങി പ്രതി നദിയിൽ ജലതരംഗം നീലമുഴങ്ങി മലരിതളിൽ മണിശലഭം വീണുമയങ്ങി പ്രതി നദിയിൽ ജലതരംഗം നീലമുഴങ്ങി നീറുമെൻ പ്രാണനിൽ നീ ആശദൻ തേനൊഴുക്കി നീറുമെൻ പ്രാണനിൽ നീ ആശദൻ തേനൊഴുക്കി പുളകമുകുളമേന്ദിരാഗവൃന്ദാവനം വൈശാഖ സന്ധ്യേ നിന്നെ ചുണ്ടിലെന്തേ അരുണ സഖിത നഗര കാന്തിയോ ശാഖ സന്ധ്യേ നിന്നെ ചുണ്ടിലെന്തേ അരുണ സഖിത നഗര കാന്തിയോ